അത് പ്രത്യേകം മനസ്സിലാവും. മായ ബ്രഹ്മം ഈ രണ്ട് കാര്യങ്ങൾ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനെ രണ്ടിനെ രണ്ടാക്കാൻ പറ്റത്തില്ല. മായ വേറെ ബ്രഹ്മം വേറെ അങ്ങനെ രണ്ടാക്കാൻ പറ്റില്ല. ബ്രഹ്മത്തിൽ നിന്ന് മായ വേറെ വേറിട്ടങ്ങനെ ഒരു മായയേ ഇല്ല. ആണ് പറഞ്ഞത് എന്ത് മായനോ നന്യ മായ മായയിൽ നിന്ന് വേറെയല്ല, മായ ഉള്ളവനിൽ നിന്ന് വേറെയല്ല മായ. ഇപ്പൊ ജഡമായ മായ എന്ന് അങ്ങനെ ഒരു മായ ഇല്ല, ഉണ്ടായിട്ട് വേണ്ടേ? മായ എപ്പോഴും എങ്ങനെയാ ഇരിക്കത്തുള്ളൂ? ചൈതന്യമയമായിരിക്കും. അപ്പൊ അതിനെന്ന് പറയുന്നത് മായ ഉപാധിയോടുകൂടിയ ബ്രഹ്മം ചൈതന്യം, അല്ലെങ്കിൽ മായ ഉപാധി എന്ന് വെച്ചാൽ ഇവിടെ വിശേഷണം എന്ന് പറയുന്നത് മായയാകുന്ന വിശേഷണത്തോടുകൂടിയ ചൈതന്യം. അതിൽ നിന്നാണ് എന്ത് ജഗത് സൃഷ്ടി എന്നാ പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇത് ജഗത്തിൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഒരു ആധ്യാത്മികമായ വ്യാഖ്യാനം എന്നേ പറയാൻ പറ്റുള്ളൂ. ജഗത്ത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗത്തിന് കാരണമായ ഒരു സത്ത, ആ സത്തയിൽ നിന്ന് ജഗത്തുണ്ടായി. ആ സത്തയാണെന്ന് പറയുന്നത് ചൈതന്യം ബ്രഹ്മം എന്ന് പറയുന്നു. എന്തുകൊണ്ട് സത്തയിൽ നിന്ന് ഉണ്ടായി എന്ന് പറയാൻ എന്താ കാരണം? ജഗത്ത് സത്തയിൽ നിന്നുണ്ടായി എന്ന് പറയുന്നതിന് എന്താ കാരണം? എന്താ കാരണം? ജഗത്തിൽ സർവത്ര സത്യ അനുഭവിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അനുഭവിക്കുന്നത് എന്തിനാണ് സത്ത? മലയാളത്തിൽ അതിനെ പറയും ഉള്ളത് എന്ന് പറയും. അതാണ് സകലതും ഉള്ളത് തന്നെ പറയും. സർവത്തിനും എന്തനുഭവിക്കുന്നു? സത്യ. അതാണ് സർവത്തിനും ഉള്ളതായിട്ട് അനുഭവിക്കുന്നത്. ഇല്ലാത്തതായിട്ടൊന്നും ഞാൻ നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം ഉള്ളതായിട്ട്. ഇല്ലായ്മയെ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രപഞ്ച അനുഭവത്തിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് അസ്ഥ്യസ്ഥ്യ എന്ന് സകലോപരി പൊതുന്നേ സത്യം. ഇങ്ങനെ നമ്മളതുകൊണ്ട് അസ്ഥിതയെ മറയ്ക്കുകയും ഇങ്ങനെ പല സ്ഥലത്ത് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ജഗത്തിന് കാരണം ഒരു സത്തയാണ്. ജഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സത്ത, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ട് എന്ന് അനുഭവിക്കുന്ന എല്ലാത്തിനും ഉണ്മയെന്നും പറയും മലയാളം. എല്ലായിടത്തും ഉണ്മയെ അനുഭവിക്കുന്നത് കൊണ്ട് കാരണം ഉണ്മയാണെന്ന് അങ്ങനെ പറയും. എന്താ കാരണം? എല്ലായിടത്തും ഉണ്മയെ അനുഭവിക്കുന്നു, സകലതും ഉള്ളത് തന്നെ. അതുകൊണ്ട് കാരണം ഉണ്മയാണെന്ന് അങ്ങനെ പറയും. കാരണം കാര്യത്തിൽ അനുവർത്തിക്കും, അതൊരു സാധാരണ ഒരു നിയമമാണ്. കാരണം കാര്യത്തിലും കാണും. അതുപോലെ മൺപാത്രത്തിൽ മണ്ണുണ്ട്, അതുകൊണ്ട് പറയുന്ന ഈ പാത്രം മണ്ണിൽ നിന്നുണ്ടായതാണ് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും, ഈ പ്രപഞ്ചമെല്ലാം കാര്യമാണ്, ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യത്തിലും കാണുന്ന ഒന്ന്, എല്ലായിടത്തും കാണുന്നു. മൺപാത്രത്തിൽ മണ്ണുണ്ട്, പക്ഷെ സ്വർണപാത്രത്തിൽ മണ്ണ് ഇല്ല. അതുകൊണ്ട് സാധാരണ കാരണങ്ങൾ എല്ലാ കാര്യത്തിലും, പക്ഷെ എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു കാരണമാണെന്ത്, എല്ലായിടത്തും അനുവർത്തിക്കുന്ന ഒന്നാണ് സത്ത ഉമ്മ. ആ സത്ത എല്ലാത്തിനും അനുവർത്തിക്കുന്നുകൊണ്ട് പറയുന്നു എന്താണ്, സത്തയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയും. പക്ഷെ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നാമരൂപങ്ങൾ, അതിന് ഇങ്ങനെ പേരുണ്ട്, എന്നപോലെ ആകൃതിയുണ്ട്, നിറമുണ്ട്. നമ്മളെ അനുഭവിക്കുന്ന എല്ലാം അതിൻ്റെ രൂപങ്ങളാണ്. അപ്പം ഇതെല്ലാം എങ്ങനെ വന്നു, സത്ത കൂടാതെ ഇതും കാണുന്നുണ്ട്, സത്ത മാത്രമല്ല ഇതുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ അറിയുന്ന വസ്തുക്കളിൽ മറ്റു പലതും ഉണ്ട്, അതെല്ലാം ഇവിടുന്ന് വന്നു. അതങ്ങനെ ഒന്നും അതാണ് മായയെ സ്വീകരിക്കുന്നത്. അതിനൊക്കെ കാരണമായിരിക്കുന്നത് മായ. സത്തയുടെ അനുഭവം കൊണ്ട് അതിന് കാരണമായിരിക്കുന്നത് സത്ത്, ചൈതന്യം, ബ്രഹ്മം, ആത്മാവ് എന്നെല്ലാം പറയും. പിന്നെ ഈ നാമരൂപങ്ങളുടെ അനുഭവങ്ങൾ, നാനാത്വ അനുഭവങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത് എന്താണ്, മായ. എന്നാ പറയുന്നത്, ഇതാണ് അദ്വൈതികളുടെ അഭിപ്രായം. പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നത് എന്താണ്, നാനാരൂപത്തിലാണ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇതിൽ തന്നെ പലതും ഏകരൂപത്തിലുണ്ട്. ഇതിനാണ് ദ്വൈതമെന്ന് പറയുന്നത്. ദ്വൈതരൂപത്തിലാണ് പ്രപഞ്ചം നമുക്കനുഭവം. അപ്പൊ ദ്വൈതരൂപത്തിൽ പ്രപഞ്ചം അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്, മായ. സത്താരൂപത്തിൽ പ്രപഞ്ചം അനുഭവപ്പെടുന്നതിന് എന്താ കാരണം, സത്ത, ബ്രഹ്മം, ചൈതന്യം, അതാണ്. അതുകൊണ്ട് രണ്ടിനെയും സ്വീകരിക്കണം, ജഗത്തിന് കാരണമായിട്ട് ബ്രഹ്മത്തെയും സ്വീകരിക്കണം, മായയെ സ്വീകരിക്കണം. അപ്പം മായ എന്ന് പറയുന്ന വിശേഷണത്തോടുകൂടിയ ബ്രഹ്മം, അതിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി. അതിൽ നമ്മൾ അനുഭവിക്കുന്നത് അതിൻ്റെ സത്ത ആണെങ്കിലും അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. പ്രപഞ്ചത്തിലെല്ലാം നമ്മൾ സത്ത അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആരെങ്കിലും അത് പറഞ്ഞു തരണം, ഇതിൻ്റെതാണ് ഈ സത്ത എന്ന് പറയുന്നത്, ജഗത്തിന് കാരണമാണ് എന്നൊക്കെ പറഞ്ഞു തരണം. നമ്മൾ കൂടുതലും ഇവിടെ എന്തിനാണ് നമ്മൾ തിരിച്ചറിയുന്നത്, നാമരൂപങ്ങളെ, ഈ ഭേദത്തെ, ഞാൻ നീ പ്രപഞ്ചത്തിലെ ഈ ഭേദത്തെയാണ് തിരിച്ചറിയുന്നത്. അതിന് കാരണം എന്ത്, അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഇത് മായാമരമാണ്. മായയിൽ നിന്നുണ്ടായ ഒരു മരം, അല്ലെങ്കിൽ ഇതിനെ തന്നെ മായ, മായയാകുന്ന മരം എന്ന് പറയാം. രണ്ടായിരം അതിൽ അത് അനുഭവപ്പെടുന്നതിന്, നമ്മുടെ അനുഭവത്തിൽ വരുന്നതിന് രണ്ട് വൃത്തികളാണ് മുഖ്യമായി ഇരിക്കുന്നത്. ഏതൊക്കെയാണ്, അഹന്തയും ഇതന്തയും. അഹന്ത എന്ന് പറഞ്ഞാൽ അഹംവൃത്തി, പിന്നെ ഇതന്തവൃത്തി. അതിൽ വലിയ സ്ഥാനം ആദ്യം കൊടുത്തിരിക്കുന്നതിന് അഹംവൃത്തി. കാരണം ഞാനെന്നുള്ള ബോധമുള്ളപ്പോഴാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ബോധമുള്ളത്. ഞാനെന്നുള്ള ബോധമില്ലെങ്കിൽ പ്രപഞ്ചബോധമില്ല. ഉണ്ടോ? അഹം പ്രത്യേകമാണ് പ്രാധാന്യം. ഉദാഹരണം എന്താ? ഉദാഹരണം എന്താണ്? സുഷുപ്തി ഉറക്കം. ഞാനെന്നുള്ള ബോധമില്ലാതുകൊണ്ട് പ്രപഞ്ചബോധം. എപ്പോൾ ഞാനെന്നുള്ള ബോധം വരുന്നു, ഉടനെ അതിന് വിപരീതമായിട്ട് ഇതെന്നുള്ള ബോധം വരും. അപ്പോൾ പ്രപഞ്ച അനുഭവം എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ചേരുന്നതാണ്. ഞാനെന്നുള്ള അനുഭവം വേണം. ഇതെന്ന് പറയുന്നതെല്ലാം നമ്മുടെ അനുഭവത്തിൻ്റെ വിഷയമായിരിക്കും. ഞാനെന്ന് പറയുന്നതോ? ഞാനെന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കുന്നു? അനുഭവിക്കുന്നവനായിരിക്കും. അപ്പം ഇത് രണ്ടും കൂടെ ചേരണം, പ്രപഞ്ച അനുഭവം. ഞാനെന്ന് പറയുന്നത് അനുഭവിക്കുന്നവനായിരിക്കും. ഞാനാണെല്ലാം അനുഭവിക്കുന്നത്, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം അനുഭവിക്കുന്ന ഞാനാണ്. ഞാൻ അനുഭവിക്കുന്ന എന്തിനെ? ഇതിനെല്ലാം. അത് അതിനെല്ലാം ഇത് എന്നറിയുന്നു. ഇത് തന്നെ ഇതം, സംസ്കൃതത്തിൽ ഇതം, മലയാളത്തിൽ ഇതിൻ്റെ രണ്ടിനെയുടെ ഗുരുദേവം പറയുന്നത് എന്താണ്? വൃത്തികളെന്നാണ്. അഹം വൃത്തി, ഇതം വൃത്തി, അങ്ങനെ പറയുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ ഇങ്ങനെ അനുഭവിക്കുന്നുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? രണ്ടുലഭങ്ങൾ പോലെ മയാമരം അകലം മറയെ വളർന്നു. അഹംപ്രത്യേകം ഒരു മരത്തിനെ വള്ളികൾ കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ മരം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും. അതെ, കാവുകളിലൊക്കെ കാണാം, വള്ളിച്ചെടികളൊന്നും മരം മൂടി കിടക്കുന്നു. അപ്പോൾ മരം എന്തെന്നറിയാൻ പറ്റില്ല. അതുപോലെ ഈ മായാമരം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അഹം വൃത്തിയും ഇതം വൃത്തിയും ഇതിലൂടെയാണ് നമുക്കിത് അനുഭവപ്പെടുന്നത്. അഹം വൃത്തിയിലൂടെയും ഇതം വൃത്തിയിലൂടെയും ഞാൻ ഇത് എന്നിങ്ങനെയാണ് ഇതിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ച അത് ഞാൻ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ളതല്ല, ശരീരം ഉൾപ്പെടെ ബാഹ്യമായി കാണുന്ന എല്ലാ സ്ഥൂലവും അതുപോലെ എല്ലാ സൂക്ഷ്മവുമാണ്. നമ്മുടെ അന്ധകരണം നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മമായിരിക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിലുണ്ട് ഒരുപാട് സൂക്ഷ്മമായ കാര്യം. ഇതല്ല ഈ സ്ഥൂലവും സൂക്ഷ്മവും ഇതെല്ലാം എന്ത് വരുന്നു? അത് മായാമരമാണ്. അതിന് മൊത്തം അത് നമുക്ക് അനുഭവപ്പെടുന്നത് അഹമിതം ഇങ്ങനെയാണ്, ഞാനിത് എന്നുള്ള രീതിയിലാണ്. ഞാനെന്നുള്ളതിനെയൊക്കെ അനുഭവിക്കുന്നവനായും ഇത് എന്ന് പറയുന്നതെല്ലാം ശരീരം ഉൾപ്പെടെ നമ്മുടെ അന്ധകരണം ഇന്ദ്രിയങ്ങളെല്ലാം ഉൾപ്പെടെ ഇത് എന്ന് പറയും. അപ്പോൾ ഇത് ഈ രണ്ട് രൂപത്തിന് ഇത് അറിയുന്നുണ്ട്. നമുക്ക് ഈ മായാമരം എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ശരിക്കും ശരിക്കും ഈ മായാമരം എന്ന് പറയുന്നത് എന്താണോ, ഇത് മായ ഉപാധിയോടുകൂടിയ സത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ഈ മായാമരം എന്താണോ, എന്താണ് അത്? സത്താണ്. മണ്ണിൽ നിന്നുണ്ടായതെല്ലാം മണ്ണാണ്, സത്തിൽ നിന്നുണ്ടായതെല്ലാം സത്താണ്. ഇത് സത്താണെന്ന് നമുക്കറിയാൻ പറ്റുന്നത് അതാണ്. മായാമരം അഖിലം മറയെ, ഇതിനെ മറഞ്ഞ് പടർന്നിരിക്കുകയാണ് അഹം വൃത്തി ഇതം വൃത്തി. ഈ പ്രപഞ്ചത്തെ അഹം ഇതം എന്ന് പറയുന്ന ഈ രണ്ട് ബോധം, രണ്ടും അറിവാണ്. വൃത്തി എന്ന് വെച്ചാൽ അറിവ്. ഈ രണ്ട് ബോധങ്ങൾ കൊണ്ട് ഇത് മൂടിയിരിക്കുകയാണ്. എന്തിനു മൂടിയിരിക്കുന്നു? പ്രപഞ്ചത്തിൻ്റെ സത്യം മൂടിയിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണോ സത്ത. പ്രപഞ്ചത്തിൻ്റെ സത്യം എന്ന് പറയുന്നത് സത്ത. ആ സത്തയെ നമുക്ക് ഇത് ഒരു സത്തയാണെന്നുള്ള അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മളതിനെ പലതായിട്ട് അറിയുന്നു, അല്ലെങ്കിൽ പല സത്തയായിട്ട് അറിയുന്നു. അങ്ങനെ വരും. ഇപ്പം എൻ്റെ അസ്തിത്വം വേറെ, നിൻ്റെ അസ്തിത്വം വേറെ, ഞാൻ വേറെ, നീ വേറെ എന്നല്ലേ നമ്മൾ ഓരോരുത്തരും അറിയുന്നു. അവനവൻ്റെ അസ്തിത്വത്തെ മറ്റുള്ളവരുടെ അസ്തിത്വത്തിൽ നിന്ന് വേറിട്ട് അറിയുന്നു. ആരെങ്കിലും പറയും ഞാൻ തന്നെ നീ എന്ന് പറയും. ആർക്കെങ്കിലും ആരോടെങ്കിലും ഇഷ്ടം തോന്നിയ പോലെ പറയും ഞാൻ നീ ഒന്നേനെന്ന്. അങ്ങനെ പറയുമ്പോഴാണ് അറിയാൻ എന്താണ് എൻ്റെ അസ്തിത്വം വേറെയാണ്, നിൻ്റെ അസ്തിത്വം വേറെയാണ്. അങ്ങനെ അറിയുന്നു. പക്ഷെ രണ്ടിലിരിക്കുന്ന അസ്തിത്വം ഒന്നാണ്, ഏകമായ അസ്തിത്വം. പക്ഷെ അത് നമുക്ക് ഒന്നായിട്ട് അറിയാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ അസ്തിത്വത്തെ ഞാൻ അറിയുന്ന അഹം ഞാൻ അല്ലേ, നിന്നിലിരിക്കുന്ന അസ്തിത്വത്തെ ഞാൻ അറിയുന്ന നീ അങ്ങനെ അറിയുന്നു. നിന്നെ എനിക്ക് ഞാനെന്നറിയാൻ പറ്റും? ഞാനും നീയും ഒന്നാണെങ്കിലും, രണ്ടിനും ഒരു അസ്തിത്വമാണെങ്കിലും, ഞാൻ എന്നെ ഞാനെന്നും നിന്നെ നീ എന്നും പറയുമ്പോൾ അവിടെ രണ്ട് അസ്തിത്വമാണ്. അനേകമായിരിക്കുന്ന അസ്തിത്വത്തെ ആർക്കും അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഈ അഹം വൃത്തി ഇതം വൃത്തി. ഒന്നുകിൽ എല്ലാത്തിനെയും അഹം എന്നറിയണം, എന്നാൽ ശരി എല്ലാത്തിനും ഞാനെന്നറിയണം. തോന്നുന്നതാകെ അഖിലം ഞാനിത്, എല്ലാം ഞാൻ. അങ്ങനെ ആർക്കെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും എല്ലാത്തിനും ഞാനെന്ന് ആരെങ്കിലും അറിയും? ഇല്ല. വാസ്തവത്തിൽ എല്ലാം ഞാനാണ്. എന്തിൻ്റെ ഇരിക്കുന്ന അസ്തിത്വം തന്നെയാണ് എല്ലാത്തിനും ഇരിക്കുന്നത്. പക്ഷെ ആർക്കും എല്ലാത്തിനും ഞാനെന്നറിയാൻ പറ്റത്തില്ല. ഇനി എല്ലാത്തിനും നീ എന്നറിയാൻ പറ്റും? പറ്റും. എന്തുകൊണ്ട്? എന്തുകൊണ്ടോ എല്ലാത്തിനും നീ എന്നറിയാം? തന്നെ നീ എന്നല്ല അറിയുന്നു, ഞാനൊന്നും അറിയുന്നു. ഓരോരുത്തരും അവനവനെങ്ങനെ അറിയുന്നു? ഞാൻ. ഈ രണ്ടനുഭവങ്ങളാണ് ഇവിടെ കുഴപ്പമുണ്ടാകുന്നത്. തന്നെ ഞാനെന്ന് പറയും, ബാക്കിയുള്ള എല്ലാത്തിനും നീ എന്നോ ഇതെന്നോ രണ്ടുമൊന്നും. നീ എന്ന് പറയാം, ഇതെന്ന് പറയാം. നമ്മൾ സാറിന് ജീവനുള്ളവരെയൊക്കെ നീ എന്ന് പറയും, ജീവനില്ലാത്തതിനൊക്കെ ഇതെന്ന് പറയും. പൊതുവെ ചിലപ്പോൾ ശരീരത്തിന് ഇതെന്ന് പറയും. ഈ നീ അല്ലെങ്കിൽ ഇതെന്നുള്ള അനുഭവം, ഞാനെന്നുള്ള ഈ അനുഭവം, ഈ രണ്ടനുഭവം മാറിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞു, എന്താണ് ഏകമായ ഒന്നിൻ്റെ അനുഭവം എന്ന് പറയാം. ഞാനെന്നല്ലാത്തതിന് എല്ലാത്തിനും ഞാനെന്നറിയുന്നു. നമ്മൾ വെറുതെ പറയും എല്ലാം ഞാൻ തന്നെ എന്നൊക്കെ പറയും. അത് വെറും ശബ്ദം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അറിവ് നമുക്കുണ്ടാകാറില്ല. ഉണ്ടോ? എന്താ ഞാനെന്നൊരു അറിവ് ആർക്കും ഉണ്ടാകാറില്ല. എന്തുകൊണ്ട്? കാരണം ഈ അഹം വൃത്തി വരുമ്പം തന്നെ അവിടെ എന്ത് വരും? ഇതം വൃത്തി. അഹവും ഇതവും ചേർന്നായിരിക്കുന്നു. ഇപ്പൊ അപ്പം ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്താണ്, ഒരു ഒന്ന്, എല്ലാം ഒന്നാണ്, ഏകമായ സത്യമാണെന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചവൃക്ഷം, പ്രപഞ്ചമാകുന്ന വൃക്ഷത്തെ ഞാൻ ഇത് എന്നുള്ള ഈ രണ്ട് അനുഭവങ്ങൾ മറച്ചിരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചവൃക്ഷത്തിൻ്റെ സത്യത്തെ നമുക്കറിയാൻ പറ്റുന്നില്ല. ആ സത്യം എന്താണ്? ഇതെല്ലാം ഏകമായ ഒരു സത്തയാണ്. തൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം ഏകമായ അതറിയാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഏകമായ സത്തയാണെങ്കിൽ നമ്മൾ ഏകമായിട്ടല്ലേ അറിയേണ്ടത് എന്ന് ചെറുപ്പം ചിന്തിക്കാം. ഇതന്നെ ഏകമായ സത്തയാണെങ്കിൽ അതാണ് പരമാർത്ഥമെങ്കിൽ പിന്നെ അതിനെ അങ്ങനെ അറിഞ്ഞാൽ പോരെ? അങ്ങനെയാണല്ലോ അറിയേണ്ടത്. പിന്നെ ഞാൻ നീ എന്ന് രണ്ടായി എന്തിനറിയും? ഒന്നിനെ രണ്ടായി എന്തിനറിയും? അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതായത് മണ്ണിൽ നിന്ന് എത്രയൊക്കെ പാത്രങ്ങളുണ്ടായാലും നമ്മൾ മണ്ണായിട്ടേ അറിയും. മണ്ണായിട്ടാണ് അറിയേണ്ടത്. മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കി വെച്ചാൽ സ്വർണ്ണം ആരെങ്കിലും അറിയും? മണ്ണിൽ നിന്നും ഉണ്ടായിരുന്നു, മണ്ണെന്ന് തന്നെ. ഒരേ ഒരു സത്തയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഞാനും നീയും പ്രപഞ്ചവും എല്ലാം ഒന്നിൽ നിന്നാണ് ഉണ്ടായത്. നമ്മളിതെല്ലാം ഒന്നെന്നല്ലേ അറിയേണ്ടത്? പിന്നെ അഹം, ഇതം എന്ന് രണ്ടായി എങ്ങനെ അറിയുന്നു? അനന്താ സമാനം പറയുന്നത്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് മായാമരം. അതിനാണ് മായ എന്ന് പറയുന്നത്. സത്യം എങ്ങനെയോ അങ്ങനെ അറിയാൻ കഴിയാതിരിക്കുന്ന എന്തുകൊണ്ട് മായ. അതുകൊണ്ടാണ് ഈ മായാമരത്തെ ഇത് മറഞ്ഞ് ഇത് മറച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്വഭാവം തന്നെ എന്താണ്? സത്യം എന്തോ അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. ഈ സാറിന് മായാജാലം എന്ന് പറയുന്നതാണ്. ഒരു മായാജാലക്കാരൻ വന്ന് എന്തെങ്കിലും ഒരു മായ കാണിക്കുമ്പോൾ നമുക്ക് സത്യം എന്താണെന്ന് അറിയാൻ. അപ്പം സത്യത്തെ മറച്ചു വയ്ക്കുന്നതിനാണ് മായ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇതേ കാര്യം തന്നെ പറയും. നീതികേടിനെയാണ് മായ എന്ന് പറയുന്നത്. ഉലകം പ്രപഞ്ചത്തിൻ്റെ അനുഭവമുണ്ട്, ഉള്ളതുമുണ്ട്, സത്യവുമുണ്ട്, രണ്ടുമുണ്ട്. അപ്പം സത്യത്തെ നമ്മൾ സത്യമായിട്ട് അറിയണം. അതാ വേണ്ടത്, അതറിയുന്നില്ല. സത്യത്തെ നമ്മൾ അറിയാൻ പറ്റാതെ അസത്യമാണ് തടസ്സമായി നിൽക്കുന്നു. ഭേദബുദ്ധി, ഞാൻ വേറെ നീ വേറെ എന്നുള്ള ബുദ്ധി, ഈ നാമരൂപങ്ങൾ. അത് തന്നെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്, ഇവിടെയും അതേ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മായ കൊണ്ട് ഇങ്ങനെ അനുഭവപ്പെടും. മായ എന്ന് പറഞ്ഞാൽ എന്താ മായ എന്ന് പറയുന്നത്? ഇത് തന്നെ സത്യത്തെ സത്യമൊന്നും അറിയുന്നില്ല, മറിച്ച് പല രൂപത്തിലറിയുന്നു. സത്യമല്ലാത്ത ഏതെല്ലാം രൂപത്തിലറിയാമോ ആ രൂപത്തിലെല്ലാം അറിയുന്നു, നാനാരൂപത്തിലറിയുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണെന്ന് അറിയാൻ പറ്റാത്തതിന് കാരണം ഈ രണ്ട് അനുഭവങ്ങളാണ്, അഹം എന്നുള്ള അനുഭവം, ഇത് എന്നുള്ള അനുഭവം. ഇതാണ് ഇത് ഗുരുദേവൻ്റെ ഒരു പ്രത്യേകതയാണ്. പലയിടത്തും ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആത്മോദയശ്ലോകത്തിലും ദർശനമാനയിലും. ദർശനമാനയിൽ ഇത് വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ദർശനമാനയിൽ അവിടെ എന്താ പറഞ്ഞത്? അഹം ഇതമ്മനെ കുറിച്ച് എന്ത് പറഞ്ഞു? അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് പോയാ. ഇതേ കാര്യം അവിടെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് ഇങ്ങനെയാണ് ആത്മവിശദത്തിൽ പറഞ്ഞു തന്നത്. അവിടെ എന്താ പറഞ്ഞത്? അവിടെ ഭാനുവർത്തി എന്നാണ്. അതൊരറിവാണ്. ഉള്ളിൽ അഹം എന്നും പുറത്ത് ഇതമെന്നും സ്വാഭാവികമായി. ഇവിടെ നിന്നാണ് ഈ ദ്വൈതബുദ്ധിയുടെ തുടക്കം. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ അഹംബുദ്ധി ഉണ്ടാകുന്നു. തനിയെ ആരും ഉണ്ടാക്കുന്നതല്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ്, ഇങ്ങനെ തനിയെ ഒരു മനുഷ്യൻ, മനുഷ്യനെന്നുള്ള ഏത് ജീവികളായാലും അവരിങ്ങനെ ഉണർന്നു വരുമ്പോൾ എന്ത് വരുന്നു? അഹംബുദ്ധി ഉണ്ടാകും. അഹം, അഹം എന്ന് പറയുന്ന ഭാഷയാണ് സംസ്കൃതത്തിൽ. മലയാളത്തിൽ ഞാനെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഭാഷയെക്കുറിച്ചല്ല പറയുന്നു, അത് അഹമെന്നാണോ ഞാനെന്നാണോ എന്നുള്ളതല്ല. പിന്നെ എന്താണ്? ഈ എല്ലാ പ്രാണികൾക്കും ഉണ്ടെന്ന് പറയുമ്പോൾ പശുവിനും പട്ടിക്കും പക്ഷികൾക്കും എല്ലാം അഹമെന്ന് ബോധമുണ്ടോ? ഉണ്ടോ? അവരൊക്കെ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? അഹം എന്നുള്ള ബോധമുണ്ടെങ്കിൽ സംസ്കൃതം പഠിക്കണ്ടേ? മലയാളികൾക്ക് ബോധമില്ല. മലയാളികൾക്കെല്ലാം എങ്ങനെയാണ് ബോധം വരുന്നത്? ഞാനും നെഞ്ചിനെ പശു പക്ഷികൾക്കൊക്കെ എങ്ങനെ അഹം ബോധം ഉണ്ടാകും? അവർക്കെങ്ങനെ ബോധം ഉണ്ടാകുമെന്ന് ചോദിച്ചു. മലയാളിക്ക് ഞാനൊന്നും ഉണ്ടാവും, സംസ്കൃതം പഠിച്ചവർക്ക് അഹമൊന്നും ഉണ്ടാവും. അവർക്കെന്ത് ഭാഷയാണ്? ആ ഭാഷയിൽ എങ്ങനെ ഉണ്ടാവും? പട്ടിക്ക് ബഹുബോഹെന്നാണോ ഉണ്ടാവുന്നത്? ബഹുബോഹെന്നാണോ അതിൻ്റെ അഹംബോധം? പക്ഷിക്ക് കീന്നാണോ? നമുക്കതിൻ്റെ ഭാഷ അറിയാം. ബഹുബോധം പട്ടിയുടെ ഭാഷ. ഏതൊരു ജീവിക്കും അതിനെക്കുറിച്ചുള്ള ബോധം, തന്നെക്കുറിച്ചുള്ള ബോധം, തന്നെക്കുറിച്ചുള്ള ബോധം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഏതൊരു പ്രാണി എടുക്കുമോ, അതിന് ഭയമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, കാമമുണ്ട്, ക്രോധമുണ്ട്, ആഗ്രഹമുണ്ട്, ഇതെല്ലാം ഈ പ്രാണികളിലെല്ലാം കാണണം. അപ്പോൾ അതെല്ലാം അതിൻ്റേതായ അത് തിരിച്ചറിയണം. എൻ്റെ വിശപ്പ് അതുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? വിശക്കുമ്പോൾ ഭക്ഷണം തേടി പോകുന്നു. എൻ്റെ ദാഹം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പോകുന്നു. എൻ്റെ ഭയം, അത് ഓടുന്നു. എൻ്റെ ക്രോധം, അത് യുദ്ധം ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവിടെ എല്ലാം അതിനൊന്നുണ്ട്. ഭാഷ നമുക്കറിയില്ല, പക്ഷെ അതിന് തന്നെ കുറിച്ചുള്ള ബോധം ഉണ്ട്. എന്താ ഭാഷയും നമുക്കറിയില്ല, പക്ഷെ അതിൻ്റെ പ്രവൃത്തികളിൽ നിന്നും അതിൻ്റെ ശബ്ദത്തിൽ നിന്നും ഒക്കെ നമുക്കറിയാം. അതിനും വിചാരമുണ്ട്, അതും ചിന്തിക്കുന്നുണ്ട്, അതിന് ഭാഷയുണ്ട്, അതിൻ്റേതായ ഭാഷയുണ്ട്. അതെന്ത് ചെയ്യുന്നു? തന്നെ അറിഞ്ഞിട്ടാണ് അതിൻ്റെ ഈ പ്രതികരണങ്ങളെല്ലാം. അപ്പോൾ അത് തന്നെ അറിയുന്നുണ്ടെങ്കിൽ അതിനും എന്തുണ്ട്? ഇതം വൃത്തിയുണ്ട്. തൻ്റെ ചുറ്റുമുള്ള എല്ലാത്തിനും അത് കാണുന്നു. ശത്രുവിനെ കാണുന്നു, മിത്രത്തെ കാണുന്നു, ബന്ധുക്കളെ കാണുന്നു, തൻ്റെ കുട്ടികളെ കാണുന്നു, മാതാപിതാക്കളെ കാണുന്നു, മറ്റ് ജീവികളെ കാണുന്നു. അപ്പോൾ ഇതം വൃത്തി അതിനുണ്ട്. അഹം വൃത്തി, ഇതം വൃത്തി എന്നുള്ള ഈ പേരിലല്ലെന്നേ ഉള്ളൂ. ആ ബോധം തന്നെക്കുറിച്ചും തൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം എല്ലാ ജീവികൾക്കും ഉണ്ട്. മനുഷ്യന് മാത്രമാണ്. പക്ഷെ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നതിനുള്ള കഴിവ് അതിന് ഇല്ല. ദ്വൈതമാണോ അദ്വൈതമാണോ ഇത്തരം ചിന്തകളൊന്നും അവൻ്റെ ബുദ്ധിയിൽ വരുന്നില്ല. അതൊരിക്കലും പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണെന്ന് ചിന്തിക്കാൻ അതിന് കഴിയുന്നില്ല എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഇനി കഴിയുന്നുണ്ടോന്ന്, അതിലും ഇനി അദ്വൈതികളും ദ്വൈതികളും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി വഴിയും. ഉണ്ടോ ഇല്ല നമുക്ക് തീരുമാനിക്കാൻ. നമ്മുടെ അറിയില്ല, നമുക്കതറിയാൻ പറ്റുന്നില്ല. ആ പട്ടികളൊക്കെ ശംഖ് വിളിക്കുമ്പോൾ അതുപോലെ വിളിക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കൊന്നും അറിയാൻ വയ്യ. അത് കേവലം അനുകരിക്കുകയാണ്, അങ്ങനെ ബോധമുണ്ട് ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഹംബോധവും ഇതംബോധവും കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സത്യം മറന്നിരിക്കുന്നു. അതുകൊണ്ട് മായാമരം അഖിലം മറയാൻ ഇത് പ്രപഞ്ചിരിക്കുന്നു, അവന് സത്യത്തെ അറിയുന്നു. അപ്പം നമ്മൾ ഉണർന്നു വരുമ്പോൾ ഇത് അറിയേണ്ടതാണ്, ഉണർന്നിരുന്നാണ് ഇതിനെ അറിയേണ്ടത്, ഉറക്കത്തിലല്ല. ഉണർന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു നിറവാൽ അറിവിയിൽ ഉണർന്നിതല്ല. കേട്ടിട്ടുണ്ടോ? ഇത് അറിയാൻ പറ്റുന്നില്ല, എല്ലാം മറഞ്ഞു പോകുന്നു. അതിന് കാരണം ഇത് രണ്ടാണ്. അപ്പോൾ ഇതാണ് മായയെ മറയ്ക്കുന്ന, മായാമരത്തെ മറയ്ക്കുന്ന എന്ന് വെച്ചാൽ ഇത് തന്നെ ഏറ്റവും വലിയ മായ. ഈ അഹംവൃത്തി ഇതംവൃത്തി അത് സത്യത്തെ മറച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പ്രപഞ്ചത്തെ, പ്രപഞ്ച മായാമരം, മായാമരത്തെ മറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ആ മരം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ മരം വാസ്തവത്തിൽ എന്താണ്? സത്താണ്. അത് തിരിച്ചറിയാൻ പറ്റുന്നു. എന്തുകൊണ്ട് സത്തെന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ് സത്തെന്ന് പറഞ്ഞത്? പറയുന്നൊന്നും കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് അതിനെ സത്തെന്ന് പറഞ്ഞത്? എന്താണെന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ് പറഞ്ഞത്? പറയുന്നതെന്ന് നമ്മൾ കേൾക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അതിന് സത്തെന്ന് പറഞ്ഞത്? എത്രയോ തവണ ഞാൻ അത് വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സത്തിൽ നിന്നുണ്ടായത് കൊണ്ട് സത്തെന്ന് പറഞ്ഞില്ലേ? മണ്ണിൽ നിന്നുണ്ടായത് മണ്ണാണ്. സത്തിൽ നിന്നുണ്ടായത് കൊണ്ട് സത്താണ്. പക്ഷെ അങ്ങനെ സത്തായി നമ്മൾ അറിയുന്നില്ല, അതിന് പിന്നെ എങ്ങനെ അറിയുന്നു? പല രൂപത്തിലറിയും, നാമരൂപമായിട്ട് ഞാൻ ഇത് അത് പല രൂപത്തിലറിയും. എന്താണോ അത് അതിനാ രീതി അറിയുന്നു. അത് വേറെ രീതി പറയുന്നത്, ഇത് തന്നെ എല്ലായിടത്തും പറയുന്നത് തന്നെ പല പ്രക്രിയകളെന്ന് പറയും, പല രീതി പറയുന്നു. അത് ഓരോ പ്രക്രിയകളെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കും. ഇത് ഇവിടെ ഈ രീതിയിലാണ് പറയുന്നത്, മറ്റടുത്ത് വേറെ രീതിയിലാണ് എന്നും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കും. പറയുന്ന കാര്യം ഒന്നാണ് എന്നും മനസ്സിലാക്കും. പ്രക്രിയ എന്ന് പറയുന്ന പറയുന്ന രീതികൾ, വിചാര രീതി അത് വേറെ, അങ്ങനെ പ്രക്രിയ എന്ന് പറയുന്നത് അത് വേറെയാണ്. എന്നാൽ പറയുന്ന കാര്യം ഒന്നാണ്, പല രീതി പറയുന്നു. എല്ലായിടത്തും പറയുന്ന അദ്വൈതം തന്നെ. നമ്മൾ വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് പറയുന്നത്. അത് എങ്ങനെ ചിന്തിക്കണമെന്നുള്ളതാണ് ഇവിടെ ഓരോടത്തും പറയുന്നത്. ഇങ്ങനെ മനസ്സിലാക്കണം, അഹന്തയും ഇതന്തയും വന്നിട്ട് ഈ രണ്ട് ബുദ്ധിവാദങ്ങളും നമ്മുടെ സത്യത്തെ അറിയാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കും.